അനുശ്യതികാദീനാം ച യേഷാം ഉഭയപദവൃദ്ധിർ നിതി കർജിച്ച ആധിദൈവികം ആധിഭൗതികം ഐഹലൗകികം പാരലൗകികം ആകൃതികണോ അധ്യാത്മാദിഷ്ഠനിഷേധ എന്ന് പറയും. അധ്യാത്മാദി ഒരു ഗണമാണ്. അധ്യാത്മം തുടങ്ങിയ ശബ്ദങ്ങൾ ഇന്നും ഠഞ്ഞു വരും. അതിൽപ്പെടുന്നതാണ് അഭിദൈവ ശബ്ദം. അതിദേവ അധിദേവ ദേവേ ഇതി അധിദൈവം. സപ്തമി അർത്ഥത്തിൽ സമാസം വരും. അവയം വ്യക്തി സമീപ സമൃദ്ധി ഉറുതി ഭഗവത്യ സമൃതി ശബ്ദ പ്രാദുർഭാവ ശയധാനൂറ് യുവതി സദസ്യ സമ്പത്തി സകല്യന്ത വചനേഷു നിങ്ങളുടെ വകയും ബാക്കിയെല്ലാം എൻ്റെ വകയും. അങ്ങനെയാണ് സമാസം വരും. അധിദേവ ശബ്ദം വന്നു. തൃതീയ സപ്തമിയോർ ബഹുളാംഭാവം വന്നു. അധിദേവ അധിദേവേ അളവ് വിഗ്രഹം ഇങ്ങനെ വരും. അധിദേവ നീ ഠഞ്ഞു വരുന്നു. ഠസീക വന്നു. അധിദേവിക ഇവിടെ ആദിവൃദ്ധിക്ക് പകരം അനുശതികാദീനാം ച അനുശതികാദി ഒരു ഗണമാണ്. ആ ഗണത്തിൽപ്പെട്ടതുകൊണ്ട് ആധിദൈവികം ദേവശബ്ദത്തിലെ ഏകാരത്തിന് വൃദ്ധി വന്നു. അധിയിലെ അകാരത്തിനും വൃദ്ധി വന്നു. ആധിദൈവികം അതുപോലെ അധിഭൂതം ആദ്യം ഭൂതേഷു ഇത്യധിഭൂതം അധിഭൂതേ ഭവം അധ്യാത്മ്യാദേഷ്ഠന്യഷ്യതേ ഠഞ്ഞ് ഇക അനുശതികാദീനാഞ്ച ഉഭയവതവൃദ്ധി ആധി ഭൗതികം. ഇവിടെ രണ്ടിടത്തും അഭിഭാവ സമാസം വന്നു. അടുത്ത് ഇഹലോക ശബ്ദം. ഇഹലോകേ ഭവം അധ്യാത്മാവേ ഠഞ്ഞിഷേതേ ഠഞ്ഞ് ഇക അനുശതികാദീനാഞ്ച ഉഭയവതവൃദ്ധി ഐഹ ലൗകികം പരലോകേ ഭവം അധ്യാത്മാദിഷ്ഠന്യഷ്യതേ ഠഞ്ഞ് അനുശതികാദീനാഞ്ച ഉഭയവതവൃദ്ധി പാരലൗകികം പരലോകേ ഭവം പാരലൗകികം. ആകൃതി ഗുണോയം പ്രയോഗേ ഭവം പ്രായോഗികം ഉഭയവതവൃദ്ധി വന്നിട്ടുണ്ടെങ്കിൽ സർവഭൗമം. ഒരുപാട് സ്ഥലത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. അനുശതികാദീനാച്ച് എന്ന് വിചാരിച്ച് അധ്യാത്മാദേഷ്ഠന്യഷ്യതേ എല്ലായിടത്തും വരത്തില്ല. ഠഞ്ഞു വന്നാൽ അത് വരേണ്ട ഏത് കാര്യങ്ങളോ അത് വരാം. കദാചിത് ഭവം കാദാചിത് കം. ഏത് സൂത്രമാണ് വന്നത്? താന്തമായിട്ട് ക വരും, ഠഞ്ഞിന് ക വന്നിട്ട് എന്ത് വരും? കദാചിത് ഭവം കാദാചിത് കം ഖ വരുന്നു. ഇക വരുന്നതിന് പേര് എന്ത് വരും? ക വന്നു, ആദിവൃദ്ധി വന്നു. കാദാചിത് ക്വചിത് ഭവം, ക്വചിത് ഭവം ഠഞ്ഞു വന്നു. ഇക വന്ന് ആർദി വൃദ്ധി വരേണ്ടാണ്, പക്ഷെ എന്ത് വരും? ഠഞ്ഞിന് യേസു സുക്താന്താത് ക്വാചിത്കം, ആദിവൃദ്ധി വന്നു. ക വന്നു കഴിഞ്ഞാൽ ക്വാചിത്കം. ഇങ്ങനെയൊക്കെ പ്രത്യേകങ്ങൾ വന്ന് രൂപം വരാം. ഉഭയവദവൃത്തി വേണ്ടടത്ത് അവിടെ അനുശതികാദി ഗണത്തിൽപ്പെടുത്തിയിട്ട് ഉഭയവദവൃത്തിയും വരും. തത്ര ഭവാർത്ഥത്തിൽ അടുത്ത് വേറൊന്നും മതി. ഇന്ന് ജിഹ്വാമൂല അങ്കുലേച്ഛ, ജിഹ്വാമൂല ശബ്ദത്തിൽ നിന്നും അങ്കുലി ശബ്ദത്തിൽ നിന്നും എന്ത് വരുന്നു? ഛ വരുന്നു. ജിഹ്വാമൂലെ ഭവം, ജിഹ്വാമൂല ശബ്ദത്തിൽ ഇച്ഛ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇയ്യ. എസ് സി ജാകാരൻ ലോപിച്ചു ജിഹ്വാമൂലീയം. അങ്കുല്യാം ഭവ, അങ്കുലിയിൽ നിന്നെന്ത് വന്നു? ഇച്ഛ വന്നു. അങ്കുലീയം വർഗാന്താച്ച ഛാവിരിക്കുകയാണ്. തത്ര ഭവാർത്ഥത്തിലാണ് വരുന്ന ആ അധികാരത്തിലായിരുന്നു. ക ആദിർയേഷാം കാതി, കാതിശ്ചാസു വർഗസ്ച കാതിവർഗ ശാഖ പാർത്ഥിപാദീനാം സിദ്ധയേ ഉത്തരപദലോക ശിവസംഖ്യ. ആദിശബ്ദം ലോപിക്കുമ്പം കവർഗമെന്ന് ശേഷിക്കും, മനസ്സിലായോ? ക യാദി യേഷാം തേ കാദേഹ കാദിശബ്ദം വർഗസമ ശബ്ദമായിട്ട് സമാസം ചെയ്യുക. ശാഖ പാർത്ഥിവാദീന സിദ്ധയെ ഉത്തരപദ ലോക ശിവസിംഗനും പ്രകാരം വർഗ ലോപിച്ചു കഴിഞ്ഞാൽ കവർഗ. കവർഗം വർഗാന്തമായി അതിൽ നിന്നെന്ത് വരുന്നു? തത്ര ഭവാർത്ഥത്തിൽ കവർഗേ ഭവ കവർഗീയം, കവർഗീയം ചവർഗീയം. അടുത്ത ആഗത, ഇവിടെ തഥ എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമ്യന്തത്തിൽ നിന്ന് പ്രത്യേകം വരും. സൃഗ്നാദാഗത, എന്തുവരുന്നു? പ്രാഗ്ദീവ്യതോ അണ്ണ, സാമാന്യം അതാ വരുന്നു. ആദിവൃത്തി ഒന്ന് സ്രൗഗ്നഹ എന്ന്, പുംസ ആഗത എന്ന് പറഞ്ഞാൽ കൗമസ്ന, അതുപോലെ പഴയ പശ്ചാത്ത ആഗത ദേവാദാഗത സൂത്രം ദേവാദേഞ്ഞനോ. സംസ്കൃതത്തിൽ ദൈവം എന്നുള്ള ശബ്ദം ഈ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഏത് ദേവാദാഗത. അതുകൊണ്ട് തന്നെ അവിടെ ദൈവശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യം, അദൃഷ്ടം, വിധി എന്നുള്ള അർത്ഥം വരുന്ന അതുകൊണ്ടാണ് ദേവാദാഗത. അഞ്ഞു വന്നു തദ്ദാഗത എന്നുള്ള അർത്ഥത്തിൽ, അതുകൊണ്ടാണ് ദൈവം. മലയാളത്തിൽ ദൈവം വന്നു കഴിഞ്ഞപ്പോഴത് ഈശ്വരനായി. സംസ്കൃതത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലെന്നില്ല, വളരെ അപൂർവമാണ്. അവിടെ ദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രാദി ദേവന്മാരാണ്. ആ ദേവനിൽ നിന്ന് വന്നു കിട്ടിയതെന്നും അതാണ് ദൈവം. പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്ന ഭാഗ്യത്തിനാണ്. ദൈവം എന്ന് വെച്ചാൽ ഭാഗ്യം. ദൈവം, ഭാഗ്യം, ഭാഗധേയം അമരകോശത്തിലും അങ്ങനെയാ പറയുന്നു. അപ്പൊ തഥാഗത എന്നൊരു അർത്ഥത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മുമ്പ് വിശേഷ പ്രത്യയങ്ങൾ എന്താണ്? അപത്യാദി ചതുരർത്ഥ എന്താ അന്യ, അതേ ഉള്ളത്, അതിനകത്തുള്ള ഇന്ന് വരാൻ പാടില്ല. ചതുര പ്രത്യയങ്ങളും അതിനു മുമ്പ് അപത്യം വരെയുള്ള പ്രത്യയങ്ങളും വരാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അതിനു മുമ്പുള്ള വരാം. ഏതാണ്? ശ്രീപുംസാഭ്യാം നഞ്ചനോ ഭവന, അത് വരുന്ന എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ധന്യാനാം ഭവന ക്ഷേത്ര ഖഞ്ഞ് വരെയാണ് അതിന്റെ അധികാരം. അത് അതുവരെയുള്ള അധികാരത്തിലായതുകൊണ്ട് അതിനിവിടെയും പ്രവർത്തിക്കാം, ശേഷാധികാരത്തിലും വരും. പക്ഷേ പാണ്ഡോർഡ്യൻ അത് വരത്തില്ല. എന്തുകൊണ്ട്? അത് അപത്യത്തിനോട് ചേർന്ന് വരുന്നതാണ്. സംസ്കൃതം ഭക്ഷാഹ ആ അർത്ഥത്തിൽ വരത്തില്ല. എന്തുകൊണ്ട്? അവിടെയൊക്കെ പ്രത്യയം വിധിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉള്ളിടത്തൊന്നും വരത്തില്ല. ഗർഗാദി ബ്യഞ്ഞ് വരത്തില്ല. എന്തുകൊണ്ട്? അപത്യ അർത്ഥത്തിലാണ്. അപ്പൊ അപത്യം എന്ന് പ്രത്യയം പറഞ്ഞാൽ അതൊന്നും വരത്തില്ല. വിഷ്യന്തക വിഷ്ണു ഗുരുഭ്യസ്ഥ വരത്തില്ല. എന്തുകൊണ്ട്? അപത്യത്തിലാണ്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതിനകത്ത് വരുന്ന ഏതൊക്കെ പ്രത്യയങ്ങളാണെന്ന് നോക്കണം. അത് വരാൻ പാടില്ല, ബാക്കിയെല്ലാം വരാം. ഠഗ് ആയസ്ഥാനേഭ്യ ആയസ്ഥാനം ആംധനി. ആംധനി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ഭാഷയിൽ? വരവ്. ആംധനി വരവുള്ള സ്ഥാനങ്ങൾ. വരവുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ കച്ചവട സ്ഥാനം പ്രധാനമായിട്ടും ചുങ്കശാല, ചുങ്കം പിരിക്കുന്ന സ്ഥലം. അത് മാത്രമല്ല, ടാക്സി പിരിക്കുന്നിടമുണ്ട്. ടോളെന്ന് പറയുമ്പോഴത്തേക്ക് അത് വണ്ടിക്കല്ലേ പിരിക്കത്തുള്ളൂ, മറ്റ് ടാക്സ് ജി എസ് ടി ഓഫീസ് ഇന്ന്. അങ്ങനെ വരവുള്ള സ്ഥലങ്ങളെല്ലാം ആയസ്ഥാനം. ആയസ്ഥാനത്തെ കുറിക്കുന്ന ശബ്ദങ്ങളിൽ നിന്നെല്ലാം തഥ ആഗത എന്നുള്ള അർത്ഥത്തിൽ എന്തോ വരുന്നു, ഠക്ക് വരുന്നു. അനുദാഹരണം കൊടുത്തിട്ടുണ്ട്. ശുൽക്കശാലായ അഗത. ശുൽക്കശാല എന്ന് പറയുന്നത് കരം പിരിക്കുന്ന ഇടം. ഇന്നത്തെ വില്ലേജ് ഓഫീസ് നിന്ന് കരം പിരിക്കുന്നു. വില്ലേജ് ഓഫീസ് അവിടെയാണ് കരം അടയ്ക്കുന്നത്, നമ്മൾ വസ്തുവിന്റെ കരം അടയ്ക്കുന്നത്. അതൊക്കെയാണ് ശുൽക്കശാല എന്ന് പറയുന്നത്. അവിടെ നിന്ന് വന്നത്, അവിടെ നിന്ന് വരുന്ന എന്താണോ എന്താണ് പഴയ കാലത്ത് വരുന്നത്? പണവും അതുപോലെയുള്ള വാഴക്കുല തേങ്ങ എന്തുകൊണ്ടുവന്നു, അതിന്റെ ഒരു ഓഹരി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. വരവ് ആംധനി ശൗൽക്കശാലിക, പൈസ മാത്രമുണ്ട്. ആപണാത് ആഗത, എല്ലായിടത്തും ഠക്ക് വന്നിട്ട് എന്ത് വരുന്നു, ഇത് വന്നിട്ട് ആപണിക എന്നിങ്ങനെയെല്ലാം വരും. വിദ്യായോനി സംബന്ധേഭ്യോ ഊഞ്ഞ്, വിദ്യാസംബന്ധം എന്ന് പറയുമ്പം വിദ്യയിലൂടെ ഉണ്ടാകുന്ന ബന്ധം, അതിനെ കാണിക്കുന്ന ശബ്ദങ്ങൾ, ആചാര്യൻ, അധ്യാപകൻ, ഉപാധ്യായൻ, ഈ ശബ്ദങ്ങളെല്ലാം വിദ്യാസംബന്ധത്തെ കാണിക്കുന്ന ശബ്ദങ്ങൾ. യോനി സംബന്ധം, യോനി എന്ന് പറഞ്ഞാൽ ജന്മം, ജന്മസംബന്ധത്തെ കാണിക്കുന്ന ശബ്ദവും, മാതാപിത, പിതാമഹ തുടങ്ങിയ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകിൽ വിദ്യാസംബന്ധത്തെ ഓർമ്മ വരും, അല്ലെങ്കിൽ ജന്മസംബന്ധത്തെ ഓർമ്മ വരും. അപ്പൊ അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്ന് എന്ത് വരുന്നു, തഥാഗത, അവിടെയൊക്കെ തഥാഗത വരും, ഊഞ്ഞു വരുന്നു. ഊഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് വരും, യൂരനാകും. അതാണ് ഉപാധ്യായാത് ആഗത. ഉപാധ്യായൻ എന്ന് പറയുന്ന വിദ്യാസംബന്ധത്തെ ബോധിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ഉപാധ്യായാത് ആഗത. ഊഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു, ആദിവൃത്തി വരുന്നു, ഞിത്തായുണ്ട്, അക വരുന്നു, ഔപാധ്യായക പിതാമഹാദാഗത. ഉഞ്ഞു വരുന്നു, ആദിവൃത്തി വന്നു, പൈതാമഹ. ഉപാധ്യായത്തിൽ നിന്ന് വന്ന അറിവോ വിദ്യയോ അങ്ങനെയുള്ള എന്തെങ്കിലും ശാസ്ത്രമോ, പിതാമഹനിൽ നിന്ന് വന്ന സമ്പത്തോ, പൈതൃക ശബ്ദരീതി എന്നുണ്ടാകുന്നു. പൈതൃകം മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കുന്നു. അവിടെ പക്ഷെ സൂത്രം ഇതല്ല, വൃതഷ്ഠൻ എന്നൊരു സൂത്രമാണ്. അവിടെയും പൈതൃ എടുത്ത് ഉക്താദി സൂത്രാന്താ അല്ല ഇസുസൂക്താന്താ കാവരും, അങ്ങനെ പൈതൃക മാതൃക, മാതാവിൽ നിന്നു മാതൃക, പിതാവിൽ നിന്നു ഋകാരാന്തമാണെങ്കിൽ ഭ്രാതൃക അങ്ങനെയൊക്കെ വരും. ഋതിഷ്ഠൻ ആ സൂത്രം ഇവിടെ സിദ്ധാന്തി വരുന്നില്ല, പക്ഷെ അത് ശബ്ദം പ്രസിദ്ധമാണ്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഹേതു മനുഷ്യേഭ്യോ അന്യതരസ്യ രൂപ്യ, ഹേതുവിനെ കുറിക്കുന്ന ശബ്ദങ്ങൾ. അതിൽ നിന്നും മനുഷ്യവാചക ശബ്ദങ്ങൾ, മനുഷ്യനെ കുറിക്കുന്ന ശബ്ദങ്ങളിൽ നിന്നും വികല്പമായിട്ട് രൂപ്യ വരും. രൂപ്യാണ് പ്രത്യയം, വികല്പമാണ് ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സമാദാഗതം, തഥാഗത അർത്ഥമാണ്, പക്ഷെ ഇവിടെ അത് ഹേതുവായിരിക്കണം. ഹേതുവിന് പഞ്ചമിയാണ്, സമം ഹേതുവാണ്, സമമായ ഹേതു, വിഷമമായ ഹേതു. സമമായ ഹേതു എന്ന് പറയുമ്പോൾ യോഗ്യമായത്, ഉചിതമായത് എന്നൊക്കെ അർത്ഥം. വിഷമം എന്ന് പറയുമ്പം അതിന് നേരെ വിപരീതം. അപ്പൊ സമം നല്ലതിനെയും വിഷമം ചീത്തയും കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഹേതുവായിരിക്കുന്നു, ആ ഹേതുവിൽ നിന്ന് വന്നത്. അപ്പൊ നല്ല ഒന്നിൽ നിന്ന് സമ്പാദിച്ച ധനം, അതിനെന്ത് പറയും? സമരൂപ്യം. നല്ലതിൽ നിന്ന് വന്നുകൊണ്ട് ചീത്ത എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ സമ്പാദിച്ച ധനം, അതിനെന്ത് പറയും? വിഷമരൂപ്യം. അല്ല, ഇത് പ്രത്യേകം തഥാഗത. നമ്മളെ റുപ്പയ്യായുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെ ചിന്തിച്ചുള്ളത് വെറും ഒരു പ്രത്യേകം. സമത്തിൽ നിന്ന് വന്നു, അത് ഏതായാലും കൊള്ളാം. ധനമോ യശസ്സോ വസ്തുവകകളോ എന്തായാലും കൊള്ളാം. രൂപ്യ പ്രത്യയം മാത്രം. ഇവിടെ സമാധി പഞ്ചമി വന്നത് ഹേതുവിലാണ്. ഹേതുവിൽ പഞ്ചമി ഇരിക്കുന്ന സൂത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, വിഭാഷ ഗുണേ അസ്ത്രിയാം പഞ്ചമി. പക്ഷെ അത് സ്ത്രീ ശബ്ദമായിരിക്കാൻ പാടില്ല, ഗുണമായിരിക്കണം. എന്താണ് അവിടെ ഉദാഹരണം പറഞ്ഞത്? ജാഢ്യേന ജാഢ്യാദ്വാ ബദ്ധ. പക്ഷെ ഗുണമല്ലാത്തതെന്നും വരാം, അതിനവിടെ പറഞ്ഞു വിഭാഷ എന്ന് യോഗ വിഭാഗം ചെയ്തുകൊണ്ട്. ഗുണമല്ലാത്തതിൽ നിന്നും ഹേത്വർത്ഥത്തിൽ പഞ്ചമി വരാതാണ് പർവതോ വന്യമാൻ ധുമാത്. അവിടെ ഉദാഹരണം പറഞ്ഞു, അനുപലബ്ധേഹേ സ്ത്രീവാചക ശബ്ദത്തിന് അനുപലബ്ധി, സ്ത്രീവാചക ശബ്ദമാണ്, അതിൽ നിന്നും ഹേതുവിൽ പഞ്ചമി വന്നിട്ടാണ് അനുപലബ്ധേഹേ. ഘടോ നാസ്തി അനുപലബ്ധേഹേ, അവിടെ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ വിഭാഷ എന്ന് യോഗ വിഭാഗം ചെയ്തുകൊണ്ട് സ്ത്രീവാചക ശബ്ദങ്ങളിൽ നിന്നും ഹേത്വർത്ഥത്തിൽ പഞ്ചമി വരാം, ഗുണമല്ലാത്ത ശബ്ദങ്ങളിൽ നിന്നും ഹേത്വർത്ഥത്തിൽ പഞ്ചമി വരാം. അങ്ങനെയാണ് ഇവിടെ സമശബ്ദത്തിൽ നിന്ന് പഞ്ചമി വന്നിട്ട് സമാദ്, വിഷമശബ്ദത്തിൽ നിന്ന് പഞ്ചമി വന്നിട്ട് വിഷമാദ്. അതുകൊണ്ട് അലോചിതരം അങ്ങനെ വരും. സമരൂപ്യം, വിഷമരൂപ്യം, അങ്ങനെ വരുന്നു. ഇവിടെ അന്യതരസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് ഛപ്രത്യം വരും. ഛപ്രത്യം വരേണ്ടത് സാധാരണ വൃദ്ധാച്ഛയാണ്. മുമ്പ് വൃദ്ധസഞ്ജ പറഞ്ഞു, വൃദ്ധസഞ്ജയ സൂത്രം ഇരിക്കുന്നു, വൃദ്ധർ യസ്യ അജാമാതിസ്തദ്വൃദ്ധം. പക്ഷേ ഇതിന് വൃദ്ധിയില്ലെങ്കിലും ഗഹാദിബ്യസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഗഹാദി ഗണത്തിലുണ്ടത്, വിഷമശബ്ദവും സമശബ്ദവും. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഗഹാദിത്വാച്ഛ, സമീയം വിഷമീയം ദേവദത്തരൂപ്യം ദൈവദത്തം. ഇപ്പൊ ഗഹാദിപ്പെടുത്തിയാൽ എന്തോരം ഛാവ നീയ വന്നിട്ട് സമീയം വിഷമീയം. ഇവിടെ വിഷമ രൂപ്യം എന്നും കൊടുക്കേണ്ടതാണ്. അതും വിഷമീയം വന്നെങ്കിൽ വിഷമരൂപ്യവും വരും. അങ്ങനെ ഇതിലില്ല. ഏതിലുണ്ട് വിഷമരൂപ്യൊന്നും? ഇതില്ല, ഈ പുസ്തകത്തിലില്ലെന്നാ പറഞ്ഞു. ദേവദത്തരൂപ്യം ഇനി അന്യതരസ്യമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വികല്പമല്ലേ, അണ്ണു വന്നു കഴിഞ്ഞാൽ ദൈവദത്തം, അതായത് ഗഹാദിയിൽ പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് എന്തു വന്നത്, ഛ വന്നത്. അത് വരണമല്ലോ. വികല്പമായതുകൊണ്ട് എന്ത് വരും, ഇത് വരാത്തതുകൊണ്ട് അണ്ണും വരും. ദേവദത്താദാഗതം ദൈവദത്തം. ഏത് മനുഷ്യഭ്യോ അന്യതരസ്യ രൂപ്യാന്ന് വിധിച്ചുകൊണ്ട് രൂപ്യ വരും. പക്ഷെ ഈ ശബ്ദം എന്തിനു ഗഹാദിപ്പെടുത്തി, സമവിഷമ ശബ്ദം, അത് ഛ വരാൻ. ഇനി ഇത് വരാത്ത പക്ഷത്തിലോ ഈ സൂത്രം അണ്ണു. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയും വരും. എങ്ങനെ, അടുത്ത സൂത്രം മയടിച്ച സമമയം ദേവദത്തമയം. ഹേതു മനുഷ്യേഭ്യോ ആണ്, ഹേതു വാചക ശബ്ദങ്ങളിൽ നിന്നും മനുഷ്യവാചക ശബ്ദങ്ങളിൽ നിന്നും മയട്ടും വരും എന്ന് പറഞ്ഞാൽ രൂപ്യം ഛ മയട്ട് അണ്ണ് ഇത്രയും വരും. അപ്പം മയട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു, മയ ശേഷിക്കും. എന്ത് വരുന്നു, സമ മയ. അകാരം ലോപിക്കോ? എന്തുകൊണ്ട്? പദസഞ്ജ. വിഷമമയം ദേവദത്തമയം. പ്രഭവതി അടുത്ത് ഈ അർത്ഥത്തിൽ എന്ത് വരുന്നു, പ്രത്യയങ്ങൾ വരുന്നു. പ്രഭവതി എന്ന് പറഞ്ഞാൽ പ്രഥമം പ്രകാശത്തെ എന്നാണ്. ഹിമവത പ്രഭവതി എന്ന് പറഞ്ഞാൽ ഹിമവത പ്രഥമം പ്രകാശത്തെ, ഹിമവാനിൽ നിന്ന് ആദ്യം പ്രകടമാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ഉദ്ഭവം ഹിമവാനല്ല, കാണപ്പെടുന്നത്. ഗംഗ എന്ന് പറയുന്നത് ആകാശത്തിൽ അങ്ങ് മാനവർ ഗംഗയാണ്. ഉത്പന്നമാകുന്ന ഇവിടെ അല്ല, പിന്നെ ഇവിടെ ഇങ്ങനെ പ്രകടമായതേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രഭവതി എന്ന് പറഞ്ഞാൽ പ്രഥമം പ്രകാശത്തെ, ഹിമവാനിൽ അത് പ്രകടമായി അത്രയേ ഉള്ളൂ, ഉണ്ടായതല്ല. ഇനി ഉണ്ടായത് എന്നുള്ള അർത്ഥമാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? തത്ര ജാതഹയുണ്ട്, അത് പ്രകാരം വന്നാൽ മതി, ഈ സൂത്രം വെറുതെയാവും. അതുകൊണ്ടിവിടെ പ്രഭവതി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഥമം പ്രകാശത്തെ. ഹിമവത പ്രഭവതി, ഹൈമവതി ഗംഗ. ഇവിടെ ഏത് പ്രത്യം വരുന്നു? പോയ അണ്ണു വരുന്നു, ആദിവൃത്തി വന്നു. ഹൈമവത ശബ്ദത്തിൽ നിന്നും ഗംഗയുടെ വിശേഷണമായതുകൊണ്ട് ഈപ്പ് ഡിഡാണ് ദ്വേസിദ്ധത്തിന് മാത്രം കൊരപ്പ. ഈപ്പ് വന്നിട്ട് എന്ത് വരുന്നു? ഹൈമവതി, ഹിമവാൻ എന്ന് പ്രകടമാകുന്നത് ഹൈമവതി. ഹിമവാനെ സംബന്ധിച്ചത് ഉമേവതി വരാ. തദ്ഗച്ഛതി പഥി ദൂതയോ. തദ്ഗച്ഛതി, തദ് കർമ്മമാണ്, അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ പഥി അല്ലെങ്കിൽ ദൂതൻ. ഈ രണ്ടർത്ഥത്തിലും പ്രത്യയം വരുന്നു, ഔസർഗ്യാണു വരുന്നു. അങ്ങോട്ട് പോകുന്നു എന്നുള്ള അർത്ഥം എങ്ങോട്ട്? സ്വർഗ്നം ഗച്ഛതി, സ്വർഗ്നം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്നു, പോകുന്നതൊന്നുകിൽ വഴിയായിരിക്കണം അല്ലെങ്കിൽ ദൂതനായിരിക്കണം. എല്ലാ വ്യക്തിയും പോരാ, ദൂതനായിരിക്കണം. ദൂതൻ പോകുന്ന നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ പഥി എങ്ങനെ പോകും? അസീച്ഛിനത്തി എന്ന് പറയുന്ന പോലെ കരണത്തിൽ കർത്തൃത്വ വിവക്ഷയെ പറയുകയാണ്. കർണമാണ് മാർഗം പോകുന്നതിന്, കർണമാണ്. പക്ഷെ ഇവിടെ കർത്തൃവിവക്ഷയിൽ പറയുന്നു എന്താണ്? പന്ഥ ഗച്ഛതി, പന്ഥാനം വഴി പോകുന്നു. പഥ എന്നുള്ളതിന് വേറെ എന്ത് പറയുന്നു? പന്ഥ ഗച്ഛതി എന്ന് പറയുന്നു. പന്ഥ പന്ഥാനോ പന്ഥ. അവിടെ ഏതൊക്കെ സൂത്രം വന്നു പഠിച്ചത്? അതാണ് ആദ്യം വന്നു. പതിമതി ഒരു വൃക്ഷം ആത്ത്, പിന്നെ തോയിത് സർവനാമ സ്ഥാനെ ധോന്ത, പിന്നെ പശ്യട്ടേർ ലോപ. പഥി ശബ്ദം ഓർക്കേണ്ടതാണ്. പന്ഥ ദൂതോവ, ഇപ്പൊ സ്വർഗ്നത്തിലേക്ക് പോകുന്നത് ഒന്നുകിൽ വഴിയായിരിക്കണം അല്ലെങ്കിൽ ദൂതനായിരിക്കണം. ഇപ്പൊ സ്രൗഗ്നം, അത് ഇവിടേക്ക് ശബ്ദം തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം പല അർത്ഥത്തിലും സ്വർഗ്ന ശബ്ദത്തിൽ നടന്നു വരും. മുമ്പ് പറഞ്ഞ മിക്കവാറും ഏതർത്ഥത്തിനും വരാം. സ്വർഗ്നേ ജാത സ്രൗഗ്ന, സ്വർഗ്നേ ഭവ സ്രൗഗ്ന, എല്ലായിടത്തും ഓസർഗി അണ്ണു വരുന്നു. അപ്പൊ സ്രൗഗ്ന ശബ്ദം കണ്ടുകഴിഞ്ഞാൽ എന്തർത്ഥവും പറയാം. അപ്പൊ പിന്നെ എങ്ങനെ അർത്ഥം നിർണയിക്കും? സ്വർഗ്നം ഗച്ഛതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് സ്വർഗ്നത്തിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ ദൂതനെ കുറിച്ച് പറയുകയാണെന്ന് മനസ്സിലാക്കും. സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് മനസ്സിലാക്കും. രൂപം കൊണ്ട് അർത്ഥം നിശ്ചയിക്കാൻ പറ്റത്തില്ല. ആണ് സ്വർഗ്നം ഗച്ഛതി, സ്വർഗ്നം പന്ഥ ദൂതോവ. അഭിനിഷ്ക്രാമതി ദ്വാരം, സ്വർഗ്നം അഭിനിഷ്ക്രാമതി സ്രൗഗ്നം കാന്യകുബ്ജദ്വാരം. അവിടെയും വരും എന്താണ്? തത്, ഇപ്പോ ഡൽഹിയിലുണ്ട് അജ്മീർ ഗേറ്റ്, കാശ്മീരി ഗേറ്റ്. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്? ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. അജ്മീർ ഗേറ്റ് അറിയാം, കാശ്മീരി ഗേറ്റ് അറിയാം. അതെല്ലാം പറയുന്നത് കാശ്മീർ ഭാഗത്തേക്ക് പോകുന്ന ഗേറ്റിനെ കാശ്മീരി ഗേറ്റ് എന്ന് പറയും. അജ്മീർ ഭാഗത്തേക്ക് പോകുന്ന ഗേറ്റിനെ അജ്മീർ ഗേറ്റ് എന്ന് പറയും. ഇന്ത്യ ഗേറ്റ് ബോംബെയിൽ ഇന്ത്യ ഗേറ്റ്. അപ്പൊ ഇത് പഴയ രീതി, പഴയ ഒരു രീതിയാണ്. അങ്ങനെയെല്ലാം പേരുകളുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴി, അതുപോലെ സ്വർഗ്നത്തിലേക്ക് പോകുന്ന വഴി എന്നുള്ള അർത്ഥത്തിൽ എന്ത് വരുന്നു? ഗേറ്റിന് പേരിടുമ്പോൾ സ്രൗഗ്നം എന്ന് പറയും. ഈ ഗേറ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? കന്യാകുബ്ജത്തില്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അതാ വ്യത്യാസം. കാശ്മീരി ഗേറ്റ് എന്ന് കിട്ടുകഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും കാശ്മീരിലുള്ള ഗേറ്റാണ്. കാശ്മീരിലുള്ള ഗേറ്റല്ല, ഡൽഹിയിലുള്ള ഗേറ്റാണ്. അതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന ഗേറ്റ് എന്ന് പറയുന്നത് കന്യാകുബ്ജത്തിലെ ഗേറ്റാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് പഴയകാലത്തെ പണിനിയുടെ കാലത്തെ ഭാരതത്തെ കുറിച്ച് ആൾക്കാർ ഗവേഷണം നടത്തുന്നത്. ഈ ശബ്ദങ്ങളുണ്ട് പഴയ ഗ്രന്ഥങ്ങൾ. അപ്പൊ സ്വർഗം എന്ന് പറയുന്നതിന്റെ അടുത്തെവിടെ വേണത്? കന്യാകുബ്ജം. കന്യാകുബ്ജം, കന്യാകുബ്ജം അല്ല കന്യാ, ചിലടത്ത് കന്യാകുബ്ജം എന്ന് എഴുതും കന്യാകുബ്ജം. അതാണ് അഭിനിഷ്ക്രാമതി ദ്വാരം. ദ്വാരം അർത്ഥമായിരിക്കണം ഗേറ്റ്. സ്വർഗ്നം അഭിനിഷ്ക്രാമതി, സ്വർഗ്നത്തിലേക്ക് തുറക്കുന്ന ഗേറ്റ് സ്രൗഗ്നം. സ്വർഗ്ന ശബ്ദത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അതെന്താണ്? കന്യാകുബ്ജദ്വാരമാണ്. കന്യാകുബ്ജം എന്ന് പറയുന്ന സ്ഥലത്തെ രാജ്യത്തിന്റെ ഗേറ്റാണ് എന്താ സ്വർഗ്നത്തിലേക്ക് തുറക്കുന്നത്. അപ്പൊ സ്രൗഗ്നം എന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അവിടെ സ്രൗഗ്നം അഭിനിഷ്ക്രാമതി ദ്വാരം എന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാകും ഇത് പറയുന്നത് കന്യാകുബ്ജ ഗേറ്റാണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അധികൃത്യകൃതേ ഗ്രന്ഥേ ശാരീരകം അധികൃത്യകൃതോ ഗന്ധ ഗ്രന്ഥ ശാരീരകീയ. ശാരീരക ശബ്ദത്തിന് വൃദ്ധസഞ്ജയുണ്ട്. അജാമാദിത്തത് വൃദ്ധം. അതുകൊണ്ട് എന്ത് വരുന്നു? വൃദ്ധാ ഛാവുന്നു. ഇവിടെ അർത്ഥത്തെ നിർദ്ദേശിച്ചതേ ഉള്ളൂ. ശാരീരകീയം. ഇപ്പൊ ശരീരസ്യ ഇതം തസ്സീതം അണ്ണു വന്നു കഴിഞ്ഞാൽ ശാരീര ശബ്ദം വരും. ശാരീര ഏവ ശാരീരക സ്വാർത്ഥത്തിൽ കൺവർത്തിയും വന്നു കഴിഞ്ഞാൽ ശാരീരക ശബ്ദം വരും. ഇപ്പൊ ശരീര സംബന്ധി എന്ന് പറയുമ്പോൾ ജീവാത്മാ എന്ത് ശാരീരം അങ്ങനെ വരുന്നു. അതിന് സ്വാർത്ഥത്തിൽ കാ വരുന്നു. അപ്പൊ ജീവാത്മാവ് തന്നെയാണ് ശരീരകം. അതിൽ നിന്ന് എന്ത് വരുന്നു? ഛ വരുമ്പം ശരീരകീയം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ സംബന്ധിച്ചുള്ളത് എന്നർത്ഥം. അല്ലെങ്കിൽ ശരീര ശബ്ദത്തിൽ നിന്ന് തന്നെ എന്ത് വരുന്നു? സ്വാർത്ഥത്തിൽ കപ്രത്യം വരുന്നു. കുത്സിതോ ശരീര, അല്ലെങ്കിൽ കുത്സിതാർത്ഥത്തിൽ നിന്ദിതാർത്ഥത്തിൽ നിന്ദിതമായതാണ് ശരീരം. ഇപ്പൊ ശരീരകമായി, ആ ശരീരക സംബന്ധിയായി അണ്ണു വന്നപ്പോ ശാരീരകമായി. ഈ നിന്ദിതമായ ശരീരത്തിൽ ഇരിക്കുന്നത് ശാരീരകം ജീവാത്മാവ്. ആ ജീവാത്മാവിനെ അധികരിച്ചെഴുതിയ ഗ്രന്ഥമാണെന്ത്? ശാരീരകീയ. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവും പരമാത്മാവും ഒന്നായതുകൊണ്ട് ഈ അർത്ഥത്തിന് ദോഷമൊന്നുമില്ല. ശാരീരകീയ ബ്രഹ്മസൂത്രം. അത് ദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും ആ പേര് ഉപയോഗിക്കും. അവർക്ക് ആ അവർക്ക് അവരുടെ ഇതനുസരിച്ച് യോജിക്കുമല്ലോ. യുവാത്മാവിനെ സംബന്ധിച്ച് എഴുതിയല്ലേ അദ്വൈതിക്ക് യോഗിക്കും. രണ്ടും ഒന്നായതുകൊണ്ട് തുടക്കത്തിലെ സൂത്രത്തിൽ തന്നെ ബുദ്ധിമുട്ടില്ല. തുടക്കത്തിലെ സൂത്രത്തിൽ തന്നെ വിശിഷ്ടാദ്വൈതികൾ ബുദ്ധിമുട്ടില്ലോ. ജന്മാദ്യസ്യതഹ എന്ന് പറയുമ്പോൾ എങ്ങനെ? തുടക്കത്തിലെ സൂത്രത്തിൽ തന്നെ ജന്മാദ്യസ്യതഹ പറയുമ്പോൾ വിശിഷ്ടാദ്വൈതികൾക്ക് പറയാൻ പറ്റുമോ? അല്ല, അത് പിന്നെ അവർ പറയും ശരീര സംബന്ധി വ്യാഖ്യാനിച്ച് ശരിയായിക്കോളും. അപ്പോ ഇവിടെ ഒന്നിനെ അധികരിച്ച് രചിതമായ ഗ്രന്ഥം എന്നുള്ള അർത്ഥം കിട്ടണം. അതാണ് ശാരീരകീയ. ശകുന്തളാം അധികൃത്യ രചിതം ശകുന്തളം. അത് ഈ പ്രത്യയമല്ല, അത് ഈ പ്രത്യയമല്ലല്ലോ. അവിടെ എന്തുകൊണ്ട് വൃദ്ധസഞ്ജയില്ല? അതുകൊണ്ട് എന്തുവരും? അസർഗീയമായ അണ്ണു വരും. ഇവിടെ വൃദ്ധസഞ്ജ ഉള്ളതുകൊണ്ട് ച വന്നേ ഉള്ളു. വൃദ്ധസഞ്ജ അല്ലെങ്കിൽ പിന്നെ ഏത് പ്രത്യേകം വരാം എന്നാണ്. സോ അസ്യ നിവാസ സുഗ്നോ നിവാസോ അസ്യ സ്രൗഗ്നഹ. എങ്ങനെ ശബ്ദം കണ്ട് തിരിച്ചറിയാൻ പറ്റും? ഏതെല്ലാം അർത്ഥത്തിൽ വരാം? സ്രൗഗ്ന എന്ന് പറഞ്ഞാൽ അവന്റെ താമസ സ്ഥലം സുഗ്നമാണെന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരാള് താമസ സ്ഥലത്തിന്റെ പേരിൽ അയാൾ അറിയപ്പെടുന്നു. മലയാള നാട്ടിൽ കഴിയുന്നവര് മലയാളി, തമിഴ്നാട്ടിൽ കഴിയുന്നവര് തമിഴര് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സുഗ്നം നിവാസമായതുകൊണ്ട് അവൻ സ്രൗഗ്നനായി. അപ്പൊ സ്രൗഗ്ന എന്ന് പറയുന്ന ഒരാളുടെ പേരായി. ഇപ്പോ സ്രൗഗ്ന ദേവദത്ത തേന പ്രോക്തം പാണിനിനാ പ്രോക്തം പാണിനി പ്രോക്തം എന്ന് പറയുന്നതും രചിതം എന്ന് പറയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോക്തം എന്ന് വെച്ചാൽ ഒരാൾ ആദ്യമായി താൻ രചിച്ചിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ രചിച്ച് താൻ പഠിപ്പിക്കുക. ആദ്യം പഠിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം രണ്ടുമാകാം. താൻ രചിച്ച് പഠിപ്പിച്ചാലും പ്രോക്തവും, മറ്റൊരാൾ രചിച്ച് താൻ പഠിപ്പിച്ചാലും പ്രോക്തവും. ഇവിടെ പാണിനി തന്നെ രചിച്ച് പാണിനി തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്തായി? പാണിനിനാ പ്രോക്തം എന്തു വന്നു? വൃദ്ധാച്ഛവന്നു പാണിനി ഛവന്നു ഈകാരം പോയി പാണിനീയം പാണിനി ഈകാരം പണിനി പണിന തസ്സീതം. ഇതാണ് ശൈക്ഷിക പ്രത്യയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പ്രത്യയം. ദേവടി എടുത്ത് പ്രയോഗിക്കാം. അതുകൊണ്ട് ഉപഗോരിതം ഉപഗവും ഈ പറഞ്ഞ ശൈക്ഷിക അർത്ഥങ്ങളിൽ എല്ലാത്തിനും പ്രയോഗിക്കാം. ഇവിടെയെങ്കിലും ഇല്ലാത്ത അർത്ഥത്തിലും പ്രയോഗിക്കാം. അപ്പൊ പാണിനി എന്നുള്ളത് പാണിനേഹ ഇതം എന്നും പറയാലോ. പാണിനേഹ ഇതം എന്നും പറയാലേ പാണിനീയം തസ്സീതം. ഏത് ശബ്ദത്തിനും തസ്സീതം പ്രത്യേകം വരാം. ഏത് ശബ്ദത്തിനും രൂപമാറുന്ന തസ്സീതം വരാം. പക്ഷെ തസ്സീതം പ്രകാരം ഏത് പ്രത്യയം വരും എന്നുള്ളതാണ്. വൃദ്ധസഞ്ജയുള്ളതേ വരത്തുള്ളൂ, വൃദ്ധഛായ വരത്തുള്ളൂ. ഈ സൂത്രപ്രകാരം അണ്ണേ വരാവുന്നില്ല, അവസർഗീയാണ്. അപ്പൊ ഏത് ശബ്ദത്തിൽ നിന്നും തസ്സീതപ്രകാരം പ്രത്യയം വരാം. തസ്യ ഇതം, തസ്യ ഇയം, തസ്യ അയം, തസ്യ ഇമേ, അങ്ങനെയൊക്കെ വിഗ്രഹിച്ചിട്ട് വിശേഷത്തിനനുസരിച്ച് രൂപങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യയങ്ങൾ വരുമ്പോൾ രാഷ്ട്രസ്യ അയം, രാഷ്ട്രസ്യ ഇതം എന്നൊക്കെ വിഗ്രഹിച്ചാൽ എങ്ങനെ വരും? രാഷ്ട്രീയം. അങ്ങനെ വരത്തുള്ളൂ. കാരണം അതിന് പ്രത്യയം പ്രത്യയം വിധിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രത്യയം തന്നെ വരണം, വേറെ വരാൻ പാടില്ല. ശാലായാഹ ഇതം, അതേ വരാൻ പാടുള്ളൂ, വേറെ ഒന്നും വരാൻ പാടില്ല. ദേവസ്യ ഇതം, ദൈവം ബഹിഹി അയം ഇതം. അപ്പൊ അതൊക്കെ പ്രകൃതിക്ക് ഏത് പ്രത്യയം വിധിച്ചോ അതനുസരിച്ച് തന്നെ വരണം. ഔസർഗികമായി അണ്ണ വിധിച്ചിരിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഏത് ശബ്ദത്തെ സംബന്ധിച്ചും പറയാം തത്സീതമിറ്റിയാണ്. വ്യാഖ്യാതാക്കളെല്ലാം അതുകൊണ്ട് എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ശബ്ദം നമുക്ക് പെട്ടെന്ന് അതിന്റെ പ്രത്യേകമായ സൂത്രം ഓർമ്മ വന്നില്ലെങ്കിൽ ഇപ്പൊ സ്രൗഗ്ന ശബ്ദം കണ്ടു, ഇത് ഏതർത്ഥത്തിലാണെന്ന് പിടിയില്ല. കാരണം പല അർത്ഥത്തിലും വരെ ഏതാണ്, സ്വസ്യ നിവാസ അഭിനിഷ്ക്രാമതി ദ്വാരം തദ്ഗച്ഛതി പതി ദൂതയോഹോ പ്രഭവതി, ഇങ്ങനെ പല അർത്ഥങ്ങളും വരാം. നമുക്ക് ഏതാണെന്ന് പിടിയില്ലെങ്കിൽ പറയാം തസ്യേതം അണ്ണ, പ്രശ്നം തീർന്നു. ആ തസ്യായോ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ എടുക്കാം, ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ഒന്നാണ്. അപ്പൊ ഏതർത്ഥത്തിൽ യോജിപ്പിക്കുകയും ചെയ്യാം. എന്നാലും സൂത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇത് അഗതികാഗതി എന്ന് പറയും. വേറെ ഒരു വഴിയില്ലെങ്കിൽ തസ്യേതം അണ്ണ. ഉപഗു അണ്ണ വന്നു കഴിഞ്ഞാൽ സൂത്രം പറയുന്നു. ഓർഗുണം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. പിന്നെ ഉപാദേശം ഔപഗവ